അതും പറഞ്ഞു കഴിഞ്ഞാണ്. മിനമെന്ന് ഇതിനെ ചൊല്ലും നിന്നതെന്നറിയിക്കയാൽ, അടുത്തു പറയുന്നു ഇത് കേൾക്കണം. പിന്നെ കേട്ടില്ല പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ശരിയോ? അത് ഞാൻ തന്നെ നോക്കിയത്. ഇനമെന്ന് ഇതിനെ ചൊല്ലും നിന്നതെന്നറിയിക്കുക. ഇനമില്ലെങ്കിൽ ഇല്ലൊന്നും ഇന്നതെന്നുള്ളത് ഒഴിയിൽ. ഇന്നതെന്നറിയിക്കയാൽ ഇനമെന്ന് ഇതിനെ ചൊല്ലുന്നു, അല്ലെങ്കിൽ ഇതിന് ഇനമെന്ന് ചൊല്ലുന്നു. ഇന്നതെന്നറിയിക്കയാൽ ഇന്ന ജീവിയാണെന്നറിയിക്കുന്നുണ്ട്. മനുഷ്യനെ തന്നെ എടുക്കുക, മനുഷ്യനെ ഇന്നത ഇന്ന ജീവിയാണെന്നറിയിക്കുന്നു. ഏത് എന്നറിയിക്കുന്നത് കൊണ്ട് ഇതിന് ജാതിയെ ഇനമെന്ന് ചൊല്ലുന്നു. എന്തുകൊണ്ട് ഇനം എന്ന് പറയുന്നുണ്ടെന്നാണ്. ഇന്നതെന്നറിയിക്കുക എന്ന് വെച്ചാൽ ഇന്നതാണെന്ന് അറിയിക്കുന്നു. ആരെ അറിയിക്കുന്നു? കാണുന്നവരെ അറിയിക്കുന്നു. ഒരു മനുഷ്യനെ കാണുമ്പോൾ ഇത് മനുഷ്യനാണെന്ന് അറിയിക്കുന്നു. അറിയിക്കുന്നത് കൊണ്ട് ഇതിനെ അറിയിക്കുന്ന അടയാളം ജാതി അതിനെ ഇനമെന്ന് ചൊല്ലുന്നു. ഇപ്പൊ ജാതി എന്ന് എന്തുകൊണ്ട് പറയുന്നു? എന്താണ് ഒരു ജീവിയെ മറ്റ് ജീവികളിൽ നിന്ന് വേർതിരിച്ച് അറിയിക്കുന്നത് ഏതോ അതിനാണ് ജാതി എന്ന് പറയുന്നത്. അടയാളത്തെ അതാണ് മനുഷ്യനാണ് മനുഷ്യത്വം ജാതി എന്ന് പറയുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്, കാണണം കുറിം കൊണ്ടിമ്മട്ടാണ് നാം അറിയേണ്ടത്. ആ അടയാളം എന്നർത്ഥം. അപ്പൊ ജാതി എന്താണ് കൃത്യമായി പറയാൻ വേണ്ടി പറയാണ്. ഒരു മനുഷ്യനെ കാണുമ്പോ ഇത് മനുഷ്യനാണെന്ന് അറിയിക്കുന്നതേതോ അറിയിക്കുന്ന ഏതൊരു അടയാളമാണോ ആ മനുഷ്യനിരിക്കുന്നത്, ആ അടയാളത്തിനാണ് ജാതി എന്ന് പറയുന്നത്. ആണ് ഇന്നതെന്നറിയിക്കാൻ ഇനമെന്ന് ഇതിനെ ഇനമെന്ന് ചൊല്ലുന്നു. ഇതിനെന്ന് വെച്ചാൽ അടയാളത്തെ ഇനമെന്ന് പറയുന്നു. അതാണ് ജാതി. ഊഴിയിൽ ഈ ലോകത്ത് ഇനമില്ലെങ്കിൽ, ഈ പറയുന്ന ജാതി എന്ന് പറയുന്ന ഇല്ലെങ്കിൽ, ഓരോ ജീവികളിലും അവരെ അടയാളപ്പെടുത്തുന്ന ജാതി ഇല്ലെങ്കിൽ, ഇന്നതെന്നുള്ളത് ഒന്നും ഇല്ല. ഇന്നതെന്ന് ഒന്നിനെയും പറയാൻ നമുക്ക് കഴിയത്തില്ല. ഇന്നതെന്നൊന്നും ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടയാളമില്ലെങ്കിൽ പിന്നെ ഇന്നതെന്ന് അങ്ങനെ പറയും. മനുഷ്യനെ തിരിച്ചറിയുന്നതിനുള്ള ഒരു അടയാളം മനുഷ്യനില്ലെങ്കിൽ പിന്നെ മനുഷ്യനെന്നങ്ങനെ പറയും. ഇതാണ് കുഴിയിൽ ഇവിടെ പ്രധാനമായിട്ട് ഭൂമി. ഈ ഭൂമിയിൽ ഇനമില്ലെങ്കിൽ, ആ അടയാളമില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ജാതിയില്ലെങ്കിൽ, ഓരോ വർഗങ്ങളിലും ജാതിയില്ലെങ്കിൽ, തിരിച്ചറിയാനുള്ള അടയാളമില്ലെങ്കിൽ, ഇന്നതെന്നുള്ളത് ഒന്നും ഇല്ല. ഇന്നതെന്ന് ഉള്ള ഒന്നും തന്നെ ഇല്ല. ഇന്നതെന്ന് ഇതിന്നതാണ് ഇതിന്നതാണ് എന്ന് ഓരോന്നിനെയും വേർതിരിച്ച് പറയാൻ കഴിയത്തില്ല, അറിയാൻ കഴിയത്തില്ല എന്നർത്ഥം. അപ്പൊ ജാതിയാണ് പ്രാണികളെ വേർതിരിക്കുന്നതെന്നാണ് ചുരുക്കം. ആ വേർതിരിക്കുന്ന അടയാളത്തെയാണ് ഇനമെന്ന് പറയുന്നത്. അപ്പൊ ഇനം ഉണ്ടായാലേ പറ്റൂ, ജാതി ഉണ്ടായാലേ പറ്റൂ ഓരോ പ്രാണിവർഗത്തിന്. എന്നുവെച്ചാൽ അടയാളം ഉണ്ടായാലേ പറ്റൂ. അടയാളം കണ്ട് നമ്മൾ ആ പ്രാണിയെ തിരിച്ചറിയുന്നതുകൊണ്ടാണ് അതിനെ ജാതി എന്ന് പറയുന്നത്. ആണ് പറയുന്നത് ഭൂമിയിൽ ഇനം ഇല്ലെങ്കിൽ ജാതിയില്ലെങ്കിൽ, ഓരോ വർഗത്തിലും ജാതിയില്ലെങ്കിലെന്ന് മനസ്സിലാക്കും. ഓരോ പ്രാണികളിലും ജാതി ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഇന്നതെന്നുള്ളത് ഒന്നും ഇല്ല, ഇന്നതെന്നുള്ള ഒരു ഒന്നും തന്നെ കാണത്തില്ല എന്ന് വെച്ചാൽ ഇന്നതെന്നുള്ള ഒരു വിഭാഗവും ഒരു പ്രാണി വിഭാഗവും ഉണ്ടാകത്തില്ല, നമുക്ക് തിരിച്ചറിയാനും പറ്റത്തില്ല. അപ്പൊ എല്ലാ പ്രാണിവർഗങ്ങളിലും വെവ്വേറെ അടയാളങ്ങൾ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മളിതിനെയൊക്കെ തിരിച്ചറിയുന്നത്. ആ അടയാളം തന്നെയാണ് ജാതി. എന്നുവെച്ചാൽ മനുഷ്യനിർമ്മിതമായ കാസ്റ്റല്ല ജാതി എന്ന് പറയുന്നത്, അതാണ് ഈ പറയുന്നത്. അതിന്റെ ജാതി എന്ന് പറയുന്നത് എന്താണ്? ഓരോന്നിനും ഇരിക്കുന്ന അടയാളമാണ്. അപ്പോൾ വേറെ ഒരു തരത്തിലും മനുഷ്യ ജീവികളിൽ, പ്രത്യേകിച്ച് മനുഷ്യരിൽ ജാതിയെ സ്വീകരിക്കാൻ പറ്റില്ല. അത് ഏത് ലോകത്തുള്ള മനുഷ്യനായാലും ശരി, എല്ലാ മനുഷ്യരെയും തിരിച്ചറിയുന്ന ഒരേ അടയാളം കൊണ്ടാണ്, എല്ലാവരിലും ഒരുപോലെ ഇരിക്കുന്ന അടയാളം. അതെന്തടയാളം? മനുഷ്യന് കാണുമ്പോൾ തിരിച്ചറിയുന്നത് അടയാളം തന്നെ. അത് നേരത്തെ പലവണ പറഞ്ഞു. എന്താണ്? ആണും പെണ്ണും വേർതിരിച്ച് കാണും വണ്ണം ഇനത്തെ കാണുന്നു എന്ന് പറയും. അടയാളം തന്നെ. ഇത് മനുഷ്യനാണെന്ന് കാണുമ്പോൾ തിരിച്ചറിയുന്നു അടയാളം. അതല്ലാതെ വേറെ ജാതി ഇല്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും പറയുന്നത്. ജാതി പലത് ഇല്ല, ഈ അടയാളമേ ഉള്ളൂ എന്നുള്ളതാണ്. മുമ്പ് പറഞ്ഞതിന് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ് പറഞ്ഞ ആശയങ്ങളൊക്കെ ഇവിടെ വരും. എല്ലാം കൂടെ മനസ്സിൽ വെച്ച് ചിന്തിച്ചാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. ഇതുവരെ പറഞ്ഞത് ഇതിന്റെ എല്ലാം ഒരു കൺക്ലൂഷനാണ് ഈ പറഞ്ഞത്. തിരിച്ചറിയിക്കുന്നത് തന്നെ ഓരോ വർഗത്തിലും ഇരിക്കുന്ന തിരിച്ചറിയാനുള്ള അടയാളമാണ് ജാതി. വേറെ ഒരു ജാതി ഇതാണ് ഗുരു അംഗീകരിച്ചിരിക്കുന്ന ജാതി. ഇത് മറ്റീ പറയുന്ന ജാതികളെല്ലാം കാസ്റ്റാണ്, അത് ജാതിയല്ലെന്നാ പറയും. ഇതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ പ്രധാനമായും വരുന്നത് ഇന്നിപ്പോൾ മനുഷ്യരുടെ ഇടയിലിരിക്കുന്ന ഗോത്ര സംജ്ഞകൾ, ജാതിപ്പേരുകൾ, ഇതൊക്കെ ജാതിയാണോ അല്ല എന്നാണ് ഗുരുവിന്റെ അഭിപ്രായം. ഇതൊന്നും ജാതിയല്ല. ജാതി ഒന്നേ ഉള്ളൂ, അതനുസരിച്ചും ജാതി കാണാൻ പറ്റില്ല. പിന്നെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി പറ്റുമോ? അതും പറ്റത്തില്ല. കാരണം ജാതി ഇതേ ഉള്ളൂ, മനുഷ്യനെന്ന് പറയുന്ന മനുഷ്യത്വ ജാതി ഉള്ളൂ. അപ്പൊ പിന്നെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് എങ്ങനെ ജാതി വരും? എന്നാൽ ഗുരു ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, എന്താണ്? മനുഷ്യരിൽ ഗുണകർമ്മ വിഭാഗം അനുസരിച്ച് ചാതുർവർണ്ണിയും കൽപ്പിക്കാമെന്ന് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞിട്ടുള്ളത് വാസ്തവമാണ്. 1916 1927 ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് പറഞ്ഞു, ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് എങ്ങനെ ചാതുർവർണ്ണിയും കൽപ്പിക്കും? ഗുണകർമ്മങ്ങൾ സ്ഥായിയല്ലോ, മാറിക്കൊണ്ടിരിക്കുന്നല്ലേ എന്നും പറഞ്ഞു. രണ്ടും ഗുരു പറഞ്ഞ തന്നെയാണ്. പിന്നെ ഈ ആദ്യം ഇങ്ങനെ പറഞ്ഞത് എങ്ങനെ? ആദ്യം ഇങ്ങനെ പറഞ്ഞു, 16 27 അങ്ങനെയും പറഞ്ഞു. ഇതൊന്നും സ്ഥായിയല്ല, അതുകൊണ്ട് അത് ശരിയാണ്, സ്ഥായിയല്ല. സാംഖ്യ സിദ്ധാന്തം അനുസരിച്ചും ഗുണം സ്ഥായിയല്ല. പിന്നെ അതനുസരിച്ച് എങ്ങനെ ജാതി ചാതുർവർണ്ണി എങ്ങനെ കൽപ്പിക്കും? അത് ശരിയല്ല എന്ന് പറഞ്ഞു. ഇത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യമാണ്. ഈ 16 പറഞ്ഞത് 27 പറഞ്ഞു. 10 കൊല്ലം കഴിഞ്ഞപ്പോ ഇങ്ങനെയും പറഞ്ഞു. അപ്പൊ ഇനി പതിനാറ് പറഞ്ഞതിന്റെ കാര്യം, പതിനാറ് പറഞ്ഞ അപ്പൊ തന്നെ ദേശാഭിമാനിയിൽ പ്രിന്റ് ചെയ്ത് വന്നതാണ്. അപ്പൊ അത് അന്ന് അതിന് ആരെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നെങ്കിൽ അത് തിരുത്തിനല്ലോ, ഗുരു തന്നെ തിരുത്തിനല്ലോ, അത് ശരിയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ അടുത്ത ദിവസം സച്ചിദാനന്ദ സ്വാമി എന്നോട് പറഞ്ഞു അതാരോ എഴുതിയെടുത്തതിലും ഒന്ന് മിസ്റ്റേക്കാണെന്ന്. എന്താ ഇങ്ങനെ പറയുന്നത്? കാരണം പിന്നീട് ഇതിനെ നിഷേധിച്ചിട്ടുണ്ട്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ചാതുർവർണ്ണയം കൽപ്പിക്കാം എന്ന് ഗുരു പറഞ്ഞതിന് ഗുരുവിനെ നിഷേധിച്ചു. അപ്പൊ പരസ്പര വിരുദ്ധമായില്ലേ? അപ്പൊ ആദ്യം പറഞ്ഞത് ആരോ എഴുതിയെടുത്തിരുന്ന മിസ്റ്റേക്കാണെന്നാണ്. എന്നാ അന്നത് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചത് ദേശാഭിമാനി നിന്നും അത് അങ്ങനെ തന്നെ പ്രിന്റ് ചെയ്ത് കിടപ്പുണ്ട്. പിന്നെ ഗുരു 10 വർഷം ഇതിനിടയ്ക്ക് ഇത് തെറ്റാണെങ്കിൽ ഗുരുവിനെ തിരുത്തണ്ടേ? അതാരോ എഴുതിയെടുത്ത വന്ന തെറ്റാണ്, തിരുത്തണമെന്ന് ഗുരു പറഞ്ഞു. പറഞ്ഞില്ലല്ലോ. എനിക്കറിയില്ല, ഞാനന്നിവിടെ ഇല്ല, അതെനിക്കറിയത്തില്ല. 2014 ഞാൻ ഇവിടെ ഇല്ല. 2014 ഇത് ഗുരുദേവൻ ഇത് പറയുന്നത് 2016 2016 ഗുരുദേവൻ പറഞ്ഞു ചാതുർവർണ്ണയം ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് കൽപ്പിക്കാം. അത് അടുത്ത ദിവസം പത്രത്തിൽ പ്രിന്റ് ചെയ്ത് വന്നു. അതിവിടെ ഉണ്ടായിരുന്നു 10 കൊല്ലം. അതിലാരും ഒന്നും ചെയ്തില്ല. അത് എഴുതിയെടുത്ത് പെശ കാണാന്നാണ് ഇപ്പൊ ആര് പറയുന്നത്? സച്ചിദാനന്ദ സ്വാമി പറയുന്നു. ഞാൻ ചോദിക്കുന്നത് എഴുതിയെടുത്ത പെശ കാണെങ്കിൽ ഈ 10 വർഷത്തിനകം ആരെങ്കിലും പറഞ്ഞതല്ലോ ഇത് എഴുതിയെടുത്ത പെശ കാണും, പത്രത്തിൽ അച്ചടിച്ചു വന്നതാണ്, എന്തുകൊണ്ടത് തിരുത്തിയില്ല? ഗുരുവിനെ തിരുത്തിയല്ലോ. അതാരും എഴുതിയെടുത്തേ ഒന്ന് പെശകാണ്. ഇനി എഴുതിയെടുത്തേ ഒന്ന് പെശകാണെങ്കിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ഇതൊക്കെ ഏതൊക്കെയാണ് പെശക ഏത് പെശകല്ല എന്നങ്ങനെ തിരിച്ചറിയും. ഗുരു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിട്ട് ഇവർ പ്രിന്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നു. ഇതൊക്കെ എഴുതിയെടുത്തതിൽ ശരിയേത് എഴുതിയെടുത്തതിൽ തെറ്റേതെന്ന് ആര് പറയും? പിന്നെ അത് മാത്രമല്ല, ഈ കൃതികളൊക്കെ ഒന്നും ഗുരു എഴുതിയിട്ടില്ല, എല്ലാം മറ്റുള്ളവർ കേട്ട് എഴുതിയതാണ്. ഇതൊക്കെ എഴുതിയെടുത്തതിലും പെശകെന്ന് പറഞ്ഞാൽ ഇതിൽ ഏതൊക്കെയാണ് പെശക ഏതൊക്കെ ശരിയെന്ന് അങ്ങനെ തീരുമാനിക്കുക, എല്ലാ ആൾക്കാരും എഴുതിയെടുത്താണ്. ഗുരു ഒന്നും ഇരുന്ന് എഴുതിയിട്ടില്ല. അപ്പൊ ഇവർക്കാകെ ആശയക്കുഴപ്പം വരുന്നത് ഇത് പരസ്പര വിരുദ്ധമായ കാര്യമാണ്. 16 പറഞ്ഞതിന് നേരെ വിരുദ്ധമായി 27 പറഞ്ഞിരിക്കുന്നു. അതിൽ ഒരു സാമാന്യമായ ബുദ്ധിമുട്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാമെന്നുള്ളത്, ഈ 2016 ഗുരു ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞെങ്കിലും 1916 ഗുരു അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞെങ്കിലും 27 ഗുരു അതങ്ങ് തിരുത്തി എന്നെടുത്ത ഒരു പ്രശ്നമില്ല. ഗുരു തന്നെ സ്വയം തിരുത്തി, ഗുരുവിന്റെ കാഴ്ചപ്പാട് മാറി എന്ന് വന്നാൽ കുഴപ്പമില്ല. പിന്നെ വേറെ ആരെങ്കിലും എഴുതി കിടത്തി മിസ്റ്റേക്ക് എന്നൊക്കെ പറയുന്നതിനും തന്നെ എന്താണ് ഈ 2016 ഗുരുവിന് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. ഗുരു 27 തിരുത്തി, പ്രശ്നം തീർന്നല്ലോ. ഗുരുവിനെ ചെയ്തെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല, അത് ശരിയല്ല എന്ന് തോന്നി. ഗാന്ധിജിയുടെ അഭിപ്രായം പറഞ്ഞിട്ട് അത് തിരിക്കുക, അങ്ങനെ എടുക്കാം. അപ്പൊ പിന്നെ ഇവർക്ക് ഒരു ഇത് വരുന്നത് എന്താണ്? ഗുരുവിനങ്ങനെ തെറ്റുപറ്റിയും തിരുത്തിയും ചെയ്യൂ എന്നുള്ളതാണ് വേറെ ഒരു വലിയ പ്രശ്നം വരുന്നത്. ഗുരുവിനങ്ങനെ തെറ്റുപറ്റൂ അങ്ങനെ പറയാൻ പറ്റൂ? ഗുരുവിനെ അത്ര ചെറുതായി കാണാൻ പറ്റൂ എന്നുള്ളതാണ്. തെറ്റുപറ്റു എന്നുള്ളതല്ല, ഗുരു ഓരോ സമയത്തും ആ കാലദേശങ്ങൾ മാറുന്നതനുസരിച്ച് ഓരോ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായങ്ങൾ മാറി പറഞ്ഞിട്ടുണ്ട്. അതാത് സമയത്ത് എന്താണോ വേണ്ടത് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പഴയ എന്ത് ഒരേ അഭിപ്രായം ഒരാൾക്ക് പറയാൻ പറ്റും? ലോകം മാറിക്കൊണ്ടിരിക്കുന്നു, ചുറ്റുപാട് മാറിക്കൊണ്ടിരിക്കുന്നു. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇതിൽ തന്നെയുണ്ട്. ഈ 2016 ആണ് ഗുരു എന്റെ പ്രഖ്യാപനം എന്താണ്? നാം ജാതിമത ഭേദങ്ങൾ വെട്ടിയിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനം. അതും 16-ലാണ്. അതേ 16-ല് ഈ പറഞ്ഞ പ്രസംഗത്തെ തന്നെ ഒരു പറഞ്ഞു, ജാതിപദ ഭേദങ്ങൾ വെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവയോടൊന്നും, അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടാണ്. കാരണം ആദ്യം ഇങ്ങനെ ഒരു വിളംബരം പറഞ്ഞതിന് ശേഷമാണ് ഇത് പറയുന്നത്. രണ്ടാമത് ജാതിപദ ഭേദങ്ങൾ വെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നിനോടും പ്രത്യേകിച്ച് മമതയില്ലെന്ന് മാത്രമേ അർത്ഥവും എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞെന്താണ്? വിട്ടിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞ എന്താണ്? വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജാതിയോടും മതത്തോടും ഒന്നും മമതയില്ലെന്ന് മാത്രമേ അർത്ഥമാണ്. മാത്രമേ. അപ്പൊ വീണ്ടും അതിൽ ഒരു അഭിപ്രായം മാറ്റി. മാറ്റിയെന്നു വെച്ച് കഴിഞ്ഞാൽ ജാതിപദ ഭേദങ്ങൾ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ വലിയ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഗുരു ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ഗുരുവിനെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചാരം തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ഗുരു പറഞ്ഞത്, വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ ആൾക്കാർക്ക് അതിന്റെ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലല്ലോ. വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗുരു ഈ ജാതിയെ കൈവിട്ട് കഴിഞ്ഞു എന്നുവെച്ചാൽ ഈ ജാതിയുള്ള മനുഷ്യരെ ഉപേക്ഷിച്ചു എന്ന് ഇവർ വ്യാഖ്യാനിച്ചു. ആര്? ഈ അനുയായിയുടെ തന്നെ ഒരു വിഭാഗം വ്യാഖ്യാനിച്ചത് എന്താണ്? ഗുരു ഈ ജനങ്ങൾ മുഴുവൻ ഇത്രയും കാലം ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് നിന്നിട്ട് ഗുരു ഈഴവരെ ഉപേക്ഷിച്ചു എന്ന് വ്യാഖ്യാനിച്ചു. എന്നുവെച്ചാൽ ഗുരുവിനെ പ്രതി കൂട്ടി കയറ്റാൻ വേണ്ടിയിട്ട് വ്യാഖ്യാനിച്ചു. അപ്പൊ അതാണ് പറഞ്ഞത്, ഗുരു ഞങ്ങളെ ഉപേക്ഷിച്ചെങ്കിൽ ഞങ്ങൾ ഗുരുവിനെ ഉപേക്ഷിച്ചു. അതല്ല ഗുരു പറഞ്ഞത്, തനിക്ക് ജാതിയും മതമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഉപേക്ഷിച്ചു എന്ന് അതിനർത്ഥമുണ്ടോ? ഇല്ല. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിച്ചു. ഇന്ന് രാഷ്ട്രീയം വ്യാഖ്യാനിക്കുമല്ലോ ഓരോന്നും. അപ്പോ ഗുരു പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? മമതയില്ലെന്നുള്ളതാണ്, ആധ്യാത്മികമായ ഒരർത്ഥമാണ്. എനിക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ജാതിയോടോ മമതയോടോ എനിക്ക് മമതയില്ല. അതാണ് ആധ്യാത്മികമായ രീതിയിലാണ് പറയുന്നത്. മമതയില്ലെന്ന് മാത്രമേ ഞാൻ അർത്ഥമുള്ളൂ എന്ന് പറഞ്ഞു അവരെ തണുപ്പിക്കാൻ വേണ്ടി. അല്ല, ഞാനാരും ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. അത് പലതരത്തിലും അത് വ്യാഖ്യാനിക്കാം. ഇന്നും അന്നും എന്താണ് ഇത്? അന്ന് സിവിയാണ് ഇത് എടുത്തു പിടിച്ചത്. പിന്നെ ഗുരു പലപ്പോഴും മാറ്റിയിട്ടുണ്ട് അഭിപ്രായം. കാരണം ഈ സ്വത്തുക്കളെല്ലാം ആദ്യം SNDP കഴുകി വെച്ചു. ആദ്യം അപ്പൊ പിന്നെ പ്രശ്നമായി. അപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ, അവിടെ ജാതി പ്രശ്നം വന്നു. അപ്പൊ ഈ സ്വത്ത് SNDP സ്വത്ത് അവര് പറഞ്ഞത് ഈഴവര് ഗുരുവിന് സംഭാവന ചെയ്തതാണ്. അപ്പൊ ഗുരുവിന്റെ ശിഷ്യന്മാരിൽ ഈഴവരല്ലാത്തവരുണ്ട്. അപ്പൊ ഇത് ഭാവിയിൽ പ്രശ്നമായി തീരും. ഇത് കൈവിട്ടു പോകും എന്നുള്ള തരത്തിലുള്ള ഭയങ്കര പ്രശ്നങ്ങൾ നടന്നു. അപ്പൊ ആലുവായി അദ്വൈതാശ്രമം എന്ത് ചെയ്തു? ഗുരു ചൈതന്യസ്വാമിക്ക് മുക്തിയാർ എഴുതി വച്ചു. അപ്പോഴാണ് കൂടുതൽ രൂക്ഷമായത്. അപ്പൊ ചൈതന്യസ്വാമി ഈഴവനല്ല. അപ്പൊ അത് വലിയ പ്രശ്നമായി. അങ്ങനെ മുക്തിയാർ എഴുതി വെച്ച് കഴിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു അത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. പിന്നെ ഗുരു ആ ഇത് മാറ്റി വേറൊരാളെ പേരിൽ എഴുതി വെച്ച വലിയ ശല്യമായി. അത് കഴിഞ്ഞ് പിന്നെ അവസാനത്തെ കാര്യമായിട്ട് എന്ത് ചെയ്തു? ഈ ഇതിനെല്ലാം വിൽപ്പത്തിൽ എഴുതി വെച്ചതാണ് സന്യാസി സംഘത്തിന്റെ പേരിൽ. പിന്നെയാണ് സന്യാസി സംഘം ഉണ്ടാക്കി അവരുടെ പേരിൽ എഴുതി വെച്ചത്. അപ്പോ ജാതിയില്ലാത്തൊരു പ്രസ്ഥാനം ഉണ്ടാകണമെന്നും പറഞ്ഞ് എഴുതി വെച്ചതാണ്. അപ്പോ ആദ്യം SNDP വേണ്ടി എഴുതി വെച്ച ഈ സ്വത്തുകളെല്ലാം ഗുരു തന്നെ മാറ്റി ധർമ്മസംഘത്തിന്റെ പേരിൽ എഴുതി വെച്ചു. അപ്പൊ അത് അഭിപ്രായം മാറ്റിയില്ലേ? അതാണ് പിന്നെ കോടതിയിൽ പോയതും കേസായതും എല്ലാം. ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു ആദ്യം. പിന്നെ ഗുരു പറഞ്ഞു ഇത് ആവശ്യമില്ലാത്തതാണെന്ന് പറഞ്ഞു. അവിടെയും ഗുരു പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രങ്ങളുടെ വേണ്ട ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. എസ് എൻ ഡി പിയെ ഒരു കാലത്ത് തള്ളി പറഞ്ഞു, പിന്നെ ഗുരു എന്ത് ചെയ്തു, വീണ്ടും അതിനെ സ്വീകരിച്ചു. അപ്പൊ സമൂഹത്തിന് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഗുരു അഭിപ്രായം മാറും, ഗുരു അഭിപ്രായം മാറും. കാരണം സാമൂഹ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ്, ആർക്കായാലും ചുറ്റുപാടും നടക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അഭിപ്രായങ്ങളൊക്കെ മാറ്റേണ്ടി വരും. അതൊരു ദോഷമൊന്നുമില്ല. അത് അതിനെക്കുറിച്ച് ബോധമില്ലാത്തവരാണ് പറയുന്നത് ഗുരു അങ്ങനെ അഭിപ്രായം മാറ്റുക. അങ്ങനെ ശിവശത എഴുതിയിട്ട് എന്ത് പറഞ്ഞു, ശിവനെന്ന് പറയുന്ന കാട്ടുജാതിക്കാരുടെ നേതാവാണെന്ന് പറഞ്ഞു. ശിവശത എഴുതിയാണെന്ന് പറഞ്ഞു. ശ്രീരാമൻ മറവനാണെന്ന് പറഞ്ഞു, മറവന്മാരുടെ നേതാവാണെന്ന് പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളിലും ഗുരു എന്ത് ചെയ്തിട്ടുണ്ടോ, അഭിപ്രായങ്ങൾ മാറ്റി പറഞ്ഞിട്ടുണ്ടോ, മാറ്റി പറയേണ്ടതുമാണ്. അഭിപ്രായങ്ങൾ മാറ്റി പറയുന്നതാണ് ഒരാളുടെ വളർച്ചയെ കാണിക്കുന്നത്. അത് എന്നും ഒരേ അഭിപ്രായത്തിൽ ഇരിക്കാന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് വളർച്ചയില്ല എന്നുള്ളത്. പിന്നെ ഈ പ്രശ്നം വരുന്നത് എന്താണ്, ഗുരു ദൈവമാണ്, ദൈവത്തിന് അഭിപ്രായം മാറും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഗുരു മനുഷ്യനായി ജനിച്ച് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാണിന്റെയും പെണ്ണിന്റെയും മകനായി ജനിച്ച ഒരു മനുഷ്യനാണെന്നൂടെ മനസ്സിലാക്കണം. ദൈവമാണെന്ന് വിശ്വസിക്കും ആൾക്കാർ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണ്, ഒരാണനും പെണ്ണിനും ജനിച്ച എന്തായിരിക്കും, ഒരു മനുഷ്യനും കൂടെയാണ്. ഇതുകൂടെ അംഗീകരിക്കണം. വിശ്വാസം അനുസരിച്ച് ഒരാൾക്ക് ദൈവമായി വിശ്വസിക്കാം, അത് മനുഷ്യന്റെ വിശ്വാസമാണ്. പക്ഷെ ഇതുവരെ യാഥാർത്ഥ്യമാണ്. അപ്പം മനുഷ്യരെ പോലെ ജീവിക്കുകയും മനുഷ്യരെ പോലെ ചിന്തിക്കുകയും മനുഷ്യനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളും കൂടെയാണ്. അപ്പോ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് എന്തുവരും, അഭിപ്രായങ്ങൾ മാറും. അങ്ങനെ മാറി വന്നതാകാം ഒന്ന്. എന്തായാലും ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി എന്നുള്ള സിദ്ധാന്തത്തെ ഗുരു അംഗീകരിച്ചിട്ടില്ല. പിന്നെ ചാതുർവർണ്ണയും കൽപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ തരത്തിലൊരു വിശദീകരണം ഉണ്ടാവും. എന്താണ്, മനുഷ്യരിൽ അവന്റെ ഗുണവും കർമ്മവും അനുസരിച്ച് നല്ലവനും ചീത്തവനുമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരർത്ഥം കൊടുക്കാം. അവിടെ ഇപ്പോൾ ചോദ്യം വരും, അതിന് ചാതുർവർണ്ണയം എന്ന് പറയാൻ പറ്റൂ? ചാതുർവർണ്ണയം എന്ന് പറഞ്ഞാൽ നാല് ജാതിയല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഗുരു ഉദ്ദേശിക്കുന്ന അതല്ല, വ്യക്തികളിൽ വരുന്ന ഭേദം. വ്യക്തികൾക്ക് നല്ല ഗുണവും മോശം ഗുണവും ഉണ്ടല്ലോ, ആ ഗുണഭേദത്തെ അനുസരിച്ച് വ്യക്തികളിൽ ഭേദം വരും എന്നുള്ള കാര്യമാണ് ഗുരു അവിടെ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നീട് പറഞ്ഞതുമായിട്ട് വിരോധമൊന്നുമില്ല. പക്ഷെ അവിടെ ഉപയോഗിച്ചൊരു വാക്ക് ചാതുർവർണ്ണയം എന്ന് പറയുന്ന ഗുരു ആദ്യം ഉപയോഗിക്കുന്നില്ല, ഗീതയിലൊക്കെ മറ്റും ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നാല് ജാതി എന്ന് ഗുരു കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവസാനം പറഞ്ഞത് അത് നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ആത്യന്തികമായ നാല് ജാതിയെ ഗുരു അംഗീകരിക്കുന്നില്ല എന്നത് വളരെ സ്പഷ്ടമാണ്. മനുഷ്യരുടെ ഒരു ജാതി അംഗീകരിക്കുന്നുള്ളൂ. അപ്പോ ഒന്നുകിൽ ഗുരു അഭിപ്രായം മാറ്റി, അല്ലെങ്കിൽ ചാതുർവർണ്ണയം എന്ന് വെച്ചാൽ എന്താണ്, മനുഷ്യരുടെ നാല് ജാതി എന്നുള്ളതല്ല അർത്ഥം, വ്യക്തികളിൽ വരുന്ന വ്യത്യാസത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. മനുഷ്യരിൽ ഭേദമുണ്ട് ഗുണങ്ങൾക്കനുസരിച്ച്, നല്ലവനും ചീത്തയുണ്ട് എന്നാണ് ഉദ്ദേശിച്ചതെന്നാണ്. അങ്ങനെ വന്ന ഈ ജാതിയെ കുറിച്ച്, ജാതി ലക്ഷണത്തെ കുറിച്ച് പറയുമ്പോ ഈ ഒരു കാര്യം കൂടെ ഗുരു പറഞ്ഞ കാര്യം കൂടെ എടുത്തേ പറ്റൂ. അല്ലാതെ എഴുതിയെടുത്തപ്പോ തെറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞ് അത് വെട്ടിക്കളയുന്നതൊക്കെ അബദ്ധമാണ്, തെറ്റായ കാര്യമാണ്. ഞാൻ സ്വാമി എടുത്ത് പറഞ്ഞു, സ്വാമിയാ വെട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞു. സ്വാമി എടുത്ത് എന്ന് പറഞ്ഞു, വേറെ ആരും അല്ല അത് വെട്ടിയത് എന്ന് പറഞ്ഞു. അപ്പോ ഒന്നും വേണ്ടിയില്ല. പറഞ്ഞപ്പോഴേ അത് എഴുതിയെടുത്തപ്പോ തെറ്റിയാണ്, ഞാൻ ഒരു തെറ്റിയൊന്നുമില്ല, സ്വാമി വെട്ടിക്കളഞ്ഞാണ് എന്ന് വെച്ചാൽ ഇത് ഗുരു രണ്ടഭിപ്രായം പറഞ്ഞത്. അപ്പോ ഗുരു ദൈവമല്ലേ, ദൈവത്തിന് തെറ്റ് പറ്റുമോ? ഇതാണ് ചിന്ത വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഒരു ദൈവമാണെന്ന് വിശ്വാസമുള്ളവർ ദൈവമായി ഗുരുവിനെ ആരാധിച്ചോട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കാര്യങ്ങൾ വളച്ചൊടിക്കാൻ പറയും. രണ്ടല്ല, എത്രയോ കാലമുണ്ട്, രണ്ടു കാലമായി പോകുന്നുണ്ട്. അത് വരുമല്ലോ, രണ്ടു കാലമാണോ ഈ പറഞ്ഞില്ല? ഇപ്പോ എസ് എൻ ഡി പി ഉണ്ടാക്കിയ ഒരു കാലം, ധർമ്മസംഘം ഉണ്ടാക്കിയ വേറൊരു കാലം, കുട്ടിക്കാലം, വിവാഹം കഴിച്ച കാലം, ഭാര്യ ഉപേക്ഷിച്ചു പോയ കാലം, ഇങ്ങനെ പല കാലങ്ങളുണ്ട്. അതൊക്കെ ഗുരുവിന്റെ ജീവിതത്തിൽ ഉള്ളത് തന്നെയാണ്. ഗുരു ചുറ്റുപാടുകൾ മാറുന്നതനുസരിച്ച് പറയാൻ മാറ്റി. അമ്പലം പ്രതിഷ്ഠിച്ച ആള് തന്നെ ഇനി അമ്പലം പ്രതിഷ്ഠിക്കേണ്ട ആവശ്യമില്ലാത്ത ആയിപ്പോയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉദ്ദേശ പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഗുരു എല്ലാതും പറഞ്ഞു. ഇതൊക്കെ എഴുതിയെടുത്ത തെറ്റാണെന്നതെല്ലാം പറയേണ്ടി വരും. ഗുരുവിന്റെ ജീവിതത്തിൽ പല പല ഘട്ടങ്ങളുണ്ടായിരുന്നു. ഗുരു ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഗുരു ഇവിടെ നിന്ന് ഓടിപ്പോയില്ലേ? അതൊരു കാലം ഇല്ല. അതോ ഇങ്ങോട്ട് വരുന്നില്ല എന്നും പറഞ്ഞ് ഓടിപ്പോയി? അങ്ങനെ പല കാലങ്ങളില്ലേ? മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോ മനുഷ്യരുടെ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പല അഭിപ്രായങ്ങളും പറയും. അതില് ഇപ്പോ ആദ്യം ഒരു അഭിപ്രായം പറഞ്ഞു, പിന്നീട് ഒരു അഭിപ്രായം പറഞ്ഞു, നമ്മൾ സാധാരണഗതി അവസാനം പറഞ്ഞതിനെ എടുക്കും, അതാണ് എടുക്കുന്നത്. അതുകൂടെ ജാതിയെ സംബന്ധിച്ചില്ല, എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ജാതി. പിന്നെ അതിന് വേറെ സംശയമൊന്നും വരുന്നില്ല. മറ്റേ സംഭാഷണത്തിൽ വന്ന ഒരു കാര്യമാണ് വ്യക്തമായിട്ട് എന്താണ് ജാതി എന്ന് ഗുരു എഴുതി വെച്ച്. ഈ ഒരു കൃതി തന്നെ ധാരാളം മതി, ജാതി ലക്ഷണം മതി. പിന്നെ ഇനി വേറെ ചാതുർ എണ്ണീറ്റ് അംഗീകരിക്കുന്നുമില്ല, അങ്ങനെയുള്ള ഒരു ചർച്ചയ്ക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. അപ്പൊ തള്ളിക്കളയാണ് കൃതി വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു. ഇല്ല, തർക്കം തീരത്തില്ല. ഇങ്ങനെ ഓരോന്ന് ആൾക്കാർ പറഞ്ഞുകൊണ്ടേ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ ഗുരു അഭിപ്രായം മാറാത്ത ആളാണ്, ജനിച്ചപ്പോഴേ ഒരു അഭിപ്രായമാണ് എന്നൊക്കെ പറയുന്നവർ, അതിനൊന്നും കാര്യമൊന്നുമില്ല. ഗുരു എന്താണ് വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യമാണല്ലോ അല്ലേ? ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. വിവാഹം കഴിച്ചു, ഉപേക്ഷിച്ചു, രണ്ടും സംഭവിച്ചു. നമ്മിന് വിവാഹം കഴിക്കാതിരുന്നു കൂടെയായിരുന്നു, ഉപേക്ഷിക്കാനായിട്ട് എന്തിനാ കല്യാണം കഴിക്കുന്നു? അല്ല, എന്തായിക്കൊള്ളട്ടെ, അതെന്തോ ആയിക്കൊള്ളട്ടെ, അന്നത്തെ ചുറ്റുപാടുകൾ, അന്നത്തെ ചുറ്റുപാടുകളിൽ ഇപ്പൊ സഹോദരി പുട കൊടുത്ത ഉപേക്ഷിക്കും അന്നത്തെ ആൾക്കാർ. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ, ഗുരുവിന് മാത്രമല്ലല്ലോ. അന്നത്തെ ഇടപാടെന്ന് പറയുന്നത് എന്തായിരിക്കും? ഇങ്ങനെ പുട കൊടുത്ത കൊണ്ടുവരുന്നതായിരിക്കും. ഈ കൊണ്ടുവരുന്നവരൊക്കെ ഉപേക്ഷിക്കും അല്ലല്ലോ, അത് വിവാഹമാണല്ലോ. അപ്പൊ ഗുരു അത് ഉപേക്ഷിച്ചില്ല, വേണ്ടെന്ന് വെച്ചില്ല. അത് അഭിപ്രായം മാറ്റമല്ലേ? ഗുരുവിനെ ഇനി പിടിച്ച് കെട്ടിവെച്ച് പുടപൊടിപ്പിച്ചെന്ന് ആരെങ്കിലും പറയും? ആരും പറയത്തില്ലല്ലോ. ആര് പിടിച്ചു കെട്ടിയൊന്നും ചെയ്തല്ലല്ലോ. സഹോദരി കൊണ്ടുവന്നെങ്കിൽ അന്നത്തെ ആചാരം, ഇന്നത്തെ വിവാഹം ആയിരിക്കില്ല അന്ന് നടക്കും, അത് ഗുരു സംബന്ധിച്ചു തന്നെയാണ് ചെയ്തത്. അതല്ല തന്റെ ജീവിതം എന്നുണ്ട്, അത് ഉപേക്ഷിച്ചു. തന്റെ ജീവിതം താൻ അങ്ങനെ ജീവിക്കേണ്ട ഒരാളല്ല എന്ന് ഗുരു കൊണ്ട് അത് അങ്ങ് ഉപേക്ഷിച്ചു. ഇങ്ങനെയൊക്കെ പലതും ഗുരുവിന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇതിനും അഭിപ്രായം ആദ്യം പറഞ്ഞത് ഗുരു അങ്ങനെ പറഞ്ഞു, പിന്നീട് അത് മാറ്റി. അത് ശരിയല്ല, തന്റെ അഭിപ്രായം ശരിയല്ലെന്ന് കൊണ്ട് മാറ്റി. അങ്ങനെ സംഭവിച്ചിരിക്കാം. എന്തായാലും ഇതൊക്കെ പറയുമ്പോൾ അങ്ങനെയും പറഞ്ഞിട്ടുണ്ടോന്നുള്ള കാര്യം വിടാൻ പറ്റില്ല. പക്ഷെ ചാതുർവർണ്ണയത്തെ ഗുരു ജാതിയായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഗുരു സ്വീകരിച്ചിട്ടില്ല. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ജാതി വ്യവസ്ഥയെ ഗുരു അംഗീകരിക്കുന്നുണ്ട്, അതിലൊരു സംശയമില്ല. ഗീതയിൽ പറയുന്ന ജാതി വ്യവസ്ഥയെ ഗുരു അംഗീകരിക്കുന്നുണ്ട്. അതിവിടെ ഗുരു വ്യക്തമായി പറഞ്ഞു ഇന്നതാണ് ജാതി. അതിന് യാതൊരു സംശയത്തിനും ഇടം കൊടുക്കാതെ ഗുരു എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സംഭാഷണത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടി വരും. എന്തുകൊണ്ട് പറഞ്ഞു അന്ന് നമുക്ക് വ്യക്തമായി അറിയില്ലല്ലോ. എന്തെങ്കിലും ഒരഭിപ്രായം പിന്നെ മാറ്റി പറഞ്ഞു ശരിയല്ല എന്ന് പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഈ പദ്യങ്ങൾ മനസ്സിലാക്കുന്ന നമ്മൾ അതിന്റെ അന്വയം മനസ്സിലാക്കണം, പദാർത്ഥം മനസ്സിലാക്കണം, പിന്നെ അതിന്റെ ആശയം. എന്നാലേ അത് കൃത്യമായി നമ്മുടെ മനസ്സിലിരിക്കത്തുള്ളൂ. വ്യാഖ്യാനങ്ങളിൽ പലരും പലതും എഴുതി വയ്ക്കും, അതിനൊന്നും ഒന്നിനും അന്യം എഴുതത്തില്ല. കൃത്യമായിട്ട് അന്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എന്നാലേ പിന്നെ പദങ്ങളുടെ അർത്ഥം എഴുതത്തില്ല. നീരൻ നിരതാൻ വേരുമാണെന്ന് വെച്ചാൽ നീരിന്റെ നിരയാണ് വേര് എന്ന് പറയുന്നത്. എന്തിനു വേര്? നിരക്ക് നീര് നിര തന്നെ വേരാണ്. കൃത്യമായി അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉടമ്പിനും എല്ലാ ഉടമ്പിനും എന്താണ് മൂസയാണ്. എന്ത് ഇനം? ആ ജലത്തിലുണ്ടാകുന്ന തിരകളാണ് അതിന്റെ വേര്. ജീവനില്ലാത്ത ഉടമ്പുണ്ടോ? എന്തുണ്ട്? അപ്പോൾ ഒരു ശരീരം ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ അതിന് എന്താണ് അറിവുമായിട്ടുള്ള ബന്ധം. അതിനാണ് ആഴിയും തിരയും എല്ലാം പറഞ്ഞത്. അത് ഇവിടെ കേട്ടു പോകും.